84 ദശകം. ഗ്രഹണദിവസമപ്പുരം ഭരിക്കാൻ മൊഴി കൃതവർമ്മ സുമാസ്ത്രജർക്കു നൽകിയേ. മഹിളകൾ യദുവംശ്യരുത്തുപോരി സുഹൃതമിഴുന്ന സമന്ത പഞ്ചകത്തിൽ ജനഹിതമതിനായി കുളിച്ചു പുണ്യം ജലമതു നീ പരിശുദ്ധമാക്കി വീണ്ടും ധനം അനവധി ഭൂസുരർക്കു നൽകി വിലസി ഭവാൻ കുരുപാണ്ഡവർക്കുതോടൻ. അയ്യി തവ ബഹുപത്നിമാരുടൊത്താ ദ്രുപദജനിൻ പദപത്മഭക്തി പൂണ്ടാൾ. തവ ഹരണകഥാദി കീർത്തനത്തിൽ പ്രമുദിതയായി അവരൊത്തിണങ്ങിവാണാൾ. പശുപരയരികത്തു കണ്ടു ഭൂമൻ പരിചുടണഞ്ഞു ഭവാൻ സമാദരിച്ചാൻ. അധിക വിരഹ ദുഃഖരേഖ പൂണ്ടോൾ പശുപവധുക്കളയങ്ങു പിന്തുടർന്നാൻ. മിഴിയുടെ പരമോത്സവത്തിലേറാമതി കുതുകം പശുപാലികാജനത്തിൽ. പടം അകലുമതീവ ഹൃദ്യമാം വാർകുചയുകളങ്ങളിൽ നീ അമർന്നലിഞ്ഞു. പലരോട് പടവെട്ടിടേണ്ടതാകെ തവ സവിധത്തിൽ വരാൻ കുറച്ചു വൈകി. ഇതുവിധം ഉര ചെയ്തു പുൽകിടും നിന്ദനുവില്ല അഹോ തളരുന്ന രാധ വീണാൾ. ഒളിവതിൽ വിരഹാർത്തി തീർത്തു നൽകി നളിനദളേക്ഷണകൾക്കു തത്വബോധം. പരമസുഖം ഏറ്റുവാൻ സുശക്തൻ ഹരീവനെന്നു ദൃഢം ധരിച്ചുകൊൾവിൻ. തവ വിരഹമിടുക്കു സൗഖ്യമേകി തരുണികളിൽ പരമുദ്ധവോക്തിയാലേ. തെളിവട്ടു ഭഗവാന്റെ വാക്കുകേൾക്കെ പരമസുഖപ്രദമായി നിൻവിചാരം. മുനിവരരോട് ചോദ്യമാർന്നിതച്ഛൻ ദുരിതശമം ശുഭകർമ്മമെന്തിവണ്ണം. ഹരിയുതൻ അശുഭങ്ങളോ ചിരിച്ചാർ. മുനികൾ ശുഭത്തിനു യാഗവും നടത്തി വിധിവിഹിതമഖം നടന്നിടുമ്പോൾ സ്വജനഗണത്തോടു യാദവർക്കു കൂട്ടായി പശുപതി രമിച്ചു മൂന്നു മാസം ഹരിയോടു ചേർന്നതാ പണ്ടുവാണ പോലെ. അലിവടു മനുരക്ത രാധയെ പൂണ്ടവളുടെ ദുഃഖമശേഷവും കെടുത്താൻ. തെളിവടു നിജമാംപുരിക്കു പോന്നാൻ പവനപുരേശ്വര രോഗശാന്തി നൽകൂ.